രജ്ജു സർപ്പതത്വ അവതാരം, അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. രജ്ജു സർപ്പത്തിന്റെ തത്വം നിശ്ചയം, അതുപോലെയാണ് മനസ്സിലാക്കേണ്ടത്. ആത്മാസത്താണ്, അനാത്മാവ് സത്തല്ല എന്നുള്ള കാര്യം. രജ്ജു സത്യമാണ്, സർപ്പം സത്യമല്ല എന്ന് മനസ്സിലാക്കുന്നു. അവിടെ രജ്ജു സത്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രജ്ജു ജ്ഞാനം സത്യമല്ല, സർപ്പജ്ഞാനം സത്യമല്ല. സർപ്പം സത്യമല്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം സർപ്പജ്ഞാനം സത്യമല്ല എന്നാണ്. കാരണം ഇവിടെ സർപ്പം ഉണ്ടായില്ല, പിന്നെ എന്താ ഉണ്ടായത്? അവിടെ എന്താ ഉണ്ടായത്? ഒരറിവ് മാത്രം, സർപ്പജ്ഞാനം. സർപ്പം തന്നെ ഉണ്ടായത്, സർപ്പജ്ഞാനം ഉണ്ടായി, അതാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. അതെവിടെ ഉണ്ടായത്? അത് കാണുന്നവന്റെ ഉള്ളിൽ. കാണുന്നവന്റെ ഉള്ളിൽ എന്തായാലും സർപ്പം കയറിയില്ലല്ലോ, കയറിയോ? അപ്പൊ സർപ്പത്തെ എന്റെ തത്വത്തെ അറിയുക എന്ന് പറഞ്ഞാൽ സർപ്പജ്ഞാനം, അത് ഞാൻ സത്യം ഒന്നറിയുക, അത് എന്നെ ബാധിക്കുക എന്ന് പറയും. അദ്വൈതത്തിൽ ബാധിക്കുക എന്ന് പറയും, അസത്യം ഒന്ന് ബോധിക്കുകയാണ്. ഇനി സർപ്പജ്ഞാനം ഇല്ലാതായി എന്ന് പറയാം, എന്തു പറഞ്ഞാലും ശരിയാണ്. പിന്നെ രജ്ജുതത്വം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ രജ്ജു അവിടെ ഉണ്ട്, അതില്ലാത്ത സർപ്പം പോലെ അതൊരു ജ്ഞാനമല്ല. രജ്ജു എന്ന് പറയുന്ന അവിടെ ഉണ്ട്, ഉള്ളതുകൊണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ രജ്ജുവിൻ്റെ അറിവുണ്ടാകും. രജ്ജുവിൻ്റെ അറിവാണ് ഇവിടെ ാപേക്ഷികമായി പറഞ്ഞ ഇവിടെ യഥാർത്ഥമായ അറിവെന്ന് പറയുന്നത് രജ്ജുവിനെ കുറിച്ചുള്ള അറിവാണ്. എന്തുകൊണ്ട് രജ്ജുവിടെ യഥാർത്ഥമാണ്? അവിടെ ഒരു ആപേക്ഷികമായ സത്യമാണെന്ത്? രജ്ജു ആത്മാവിനെ പോലെ സത്യമല്ല അത്, പക്ഷെ ആപേക്ഷികമായൊരു സത്യമാണ്. അപ്പൊ അത് സത്യമാണ് രജ്ജു, അതിന്റെ ജ്ഞാനം എന്ന് പറയുന്നത് സത്യമാണ്. ഈ രജ്ജു ജ്ഞാനവും സർപ്പജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കും, എന്നാലേ ഇവിടെ ഇതിനെ യോജിപ്പിക്കാൻ പറ്റും. സർപ്പജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജ്ഞാനം മാത്രമാണ്, അവിടെ സർപ്പം ഇല്ല. രജ്ജു ജ്ഞാനം എന്ന് പറയുന്നത് അങ്ങനെയല്ല, അവിടെ അവിടെ രജ്ജുണ്ട്, ആ ജ്ഞാനം സത്യവുമാണ്. അത് മനസ്സിലാക്കണം. അപ്പൊ ഇത് എങ്ങനെയാണ് ഇവിടെ യോജിപ്പിക്കേണ്ടതെന്നുള്ളതും മനസ്സിലാക്കണം. പറയുന്നു അനാത്മാനസത്, അനാത്മാവ് സത്യം അല്ല, അനാത്മാക്കളൊന്നും സത്യമല്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവിടെ ചോദ്യം വരുന്നു, നമ്മൾ പറയുന്നു ഇവിടെ സർപ്പമില്ല എന്ന് പറയുന്നു. അവിടെ സർപ്പമില്ല എന്ന് പറയുമ്പോൾ എന്തിനാ നമ്മൾ നിഷേധിക്കുന്നത്? സർപ്പമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് നിഷേധിക്കുന്നത്? സർപ്പജ്ഞാനത്തെ. അവിടെ സർപ്പജ്ഞാനമാണുണ്ടോ? ബ്രഹ്മജ്ഞാനം, അതിനാണ് നിഷേധിക്കുന്നത്. അതുപോലെ ഇവിടെ പറയുന്നു അനാത്മാ നസത്ത് എന്ന് പറയുമ്പോ ഇവിടെ എന്തിനാ നിഷേധിക്കുന്നത്? അനാത്മാവ് സത്യമെന്നുള്ള അറിവിനെ എന്ന് പറയാം, പക്ഷെ അത് പൂർണ്ണമായും ശരിയല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അനാത്മാവിനെ നമ്മൾ സത്യമായിട്ട് അറിയുന്നില്ല? നമ്മൾ സത്യമായിട്ട് അറിയുന്ന കാരണം അറിയുന്നതിനെ സത്യമല്ലെന്ന് പറഞ്ഞാൽ എന്താ പറയാ? നമ്മുടെ അനുഭവത്തെ നിഷേധിക്കും. അപ്പൊ പിന്നെ എന്താ അതിന്റെ അർത്ഥം? അനാത്മാവ് പരമാർത്ഥ സത്യമല്ല, അതാണ് നിഷേധിക്കുന്നത്. പലവണ പറഞ്ഞാണ് അനാത്മാവ് പരമാർത്ഥ സത്യമല്ല. പരമാർത്ഥ സത്യം ഏതാണ്? അതുപോലെ പരമാർത്ഥ സത്യമല്ല അനാത്മാവ്. ഇതാണ് നിഷേധിക്കുന്നത്. അപ്പൊ ഇവിടെയും അനാത്മാവ് പരമാർത്ഥ സത്യമല്ല എന്ന് പറയുന്നത് നമ്മളിവിടെ എന്തിനാ നിഷേധിക്കുന്നത്? ഇവിടെ സർപ്പമല്ല എന്ന് പറയുന്നിടത്ത് ഒരറിവിനെയാണ് നിഷേധിക്കുന്നത്. അപ്പോ അനാത്മാവ് പരമാർത്ഥ സത്യമല്ല എന്ന് പറയുന്നിടത്ത് വസ്തുവിനെ നിഷേധിക്കുന്നു, അതേ അറിവിനെ നിഷേധിക്കുന്നു. ഏതറിവിനെ? അനാത്മാവിനെ സത്യമായി നമ്മൾ ധരിക്കുമ്പോൾ നമ്മൾ ശരിക്കും അതിനെ സത്യമായി പരമാർത്ഥ സത്യമായിട്ടാണ് കരുതുന്നത്. അവിടെ പരമാർത്ഥം അല്ലാത്ത ഒരു സത്യമായിട്ടല്ല, ഇതൊക്കെ പരമാർത്ഥം തന്നെ അങ്ങനെ. കാരണം അതിനപ്പുറം ഒരു സത്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ല. അതുകൊണ്ട് ഏത് സത്യമാണോ നമ്മൾ അറിയുന്നത് അത് തന്നെ നമുക്ക് പരമാർത്ഥം. ഈ പുസ്തകം നിന്റെ മുമ്പിലുണ്ടോ? ഉണ്ട്. സത്യമാണോ? ആണോ എന്ന് പറയുമ്പോൾ നമ്മളിതിനെ പരമാർത്ഥ സത്യമായിട്ട് ഗ്രഹിക്കുന്നത് സാധാരണ രീതിയിൽ. ഇതിനപ്പുറം ഒരു പരമാർത്ഥ സത്യം ഉണ്ടെന്ന് നമുക്കറിവില്ല. അതുകൊണ്ട് അപ്പൊ ഇതാണ് അനാത്മാവ്. ഈ പുസ്തകം തന്നെ അനാത്മാവ്. അപ്പോ ഇവിടെയും നിഷേധിക്കുന്ന എന്താണ്? അനാത്മാവ് സത്യമാണ് എന്നുള്ള അറിവിനെയാണ് നിഷേധിക്കുന്നത്. അപ്പൊ അവിടെയും നിഷേധിച്ച എന്താണ്? സർപ്പജ്ഞാനത്തെയാണ് അവിടെ നിഷേധിച്ച്. ഇവിടെയും നിഷേധിക്കുന്ന എന്തിനാ? ഇതിലുള്ള ഇത് സത്യമാണെന്നുള്ള ബുദ്ധി, എന്നുള്ള സത്യത്വ ബുദ്ധി നിഷേധിച്ചിട്ട് പറയുന്നു ഇതല്ല സത്യം. ഇപ്പൊ രണ്ടിടത്ത് ജ്ഞാനത്തെ തന്നെ നിഷേധിക്കുന്നു. ഈ സർപ്പജ്ഞാനത്തെ നിഷേധിക്കുന്നത് അവിടെ ജ്ഞാനത്തെയാണ് നിഷേധിക്കുന്നത്. അവിടെ നിഷേധിക്കാൻ ഒരു സർപ്പം ഉണ്ടോ? ഇല്ല. ശരി, ഇവിടെ ജ്ഞാനത്തെയാണ് നിഷേധിക്കുന്നത്. ഇവിടെ നിഷേധിക്കാൻ ഒരു വസ്തു ഉണ്ടോ? ഇവിടെ ഒരു വസ്തുണ്ട്, പക്ഷെ വസ്തുവിനെ നിഷേധിക്കാൻ പറ്റില്ല. അത് നമുക്ക് നിഷേധിക്കാൻ കഴിയത്തില്ല. എന്നുവെച്ചാൽ നമ്മള് നിഷേധിക്കുന്ന അറിവുകൊണ്ടാണ് ഇത് പരമാർത്ഥ സത്യമല്ല എന്നുള്ള അറിവ് കൊണ്ട് നമുക്ക് വസ്തുവിനെ നിഷേധിക്കാൻ പറ്റില്ല. അറിവുകൊണ്ട് എന്തിനെ നിഷേധിക്കാൻ പറ്റും? ഒരറിവിനെ നിഷേധിക്കാം. അറിവുകൊണ്ട് മറ്റൊരു അറിവിനെ നിഷേധിക്കും. എന്നുവെച്ചാൽ ഇത് സർപ്പമാണ് എന്നുള്ള അറിവിന് ഇത് കയറാണെന്നുള്ള അറിവുകൊണ്ട് നിഷേധിക്കും. എങ്ങനെ നിഷേധിക്കും? ഇത് സർപ്പം അല്ല, ഇത് കയറാണോ, നേരത്തെ എനിക്കിത് സർപ്പമെന്ന് അനുഭവപ്പെട്ടു, ഇപ്പൊ ഞാനത് കയറെന്ന് അറിയുന്നു. അപ്പോൾ അറിവിനെ നമ്മളവിടെ നിഷേധിക്കുന്നത് എങ്ങനെ? അറിവ് കൊണ്ടാണ്. അറിവുകൊണ്ട് നിഷേധിക്കുന്ന അറിവിനെ നിഷേധിക്കുന്നു. ഇനിയിവിടെ നമ്മുടെ മുമ്പിൽ ഇവിടെ ഒരു വസ്തുവുണ്ട്, ഞാനിതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിനെ സത്യമെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് പരമാർത്ഥ സത്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിന്റെ നിഷേധമാണ്. ഈ വസ്തുവിനെ നിഷേധിക്കുകയാണെങ്കിൽ എന്ത് പറയേണ്ടി വരും? എങ്ങനെ നിഷേധിക്കും ഈ വസ്തുവിനെ നിഷേധിക്കണം? ഇത് പുസ്തകമായിട്ടാണ് എൻ്റെ അറിവ് അല്ലേ. ഇതിനെ നിഷേധിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും ഇത് പുസ്തകമല്ല. അങ്ങനെ പറയാൻ പറ്റും? പുസ്തകമല്ലെന്ന് പറയാൻ പറ്റില്ല. പുസ്തകമാണ്, നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഇത് പുസ്തകമല്ലെന്ന് പറയാൻ പറ്റില്ല. ഇത് പുസ്തകമാണ്, ഇതിനെ ഞാൻ സത്യമായി അനുഭവിക്കുന്നുണ്ട്, പക്ഷെ ഇത് പരമാർത്ഥ സത്യം അല്ല. ഈ പുസ്തകത്തെ തന്നെ നിഷേധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പുസ്തകത്തെ തന്നെ ഇല്ലാതാകണം, പുസ്തകത്തെ കരിച്ചു കളഞ്ഞാൽ മതി. അതിനാണെങ്കിൽ നമുക്ക് പറയാം അത് പുസ്തകത്തിന്റെ ഇല്ലായ്മയാണ്. പുസ്തകത്തെ എടുത്തു മാറ്റി പറയാം പുസ്തകത്തിന്റെ ഇല്ലായ്മ, അതൊക്കെ സംഭവിക്കും. പക്ഷെ അറിവുകൊണ്ട് ഇനി നിഷേധിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത് സത്യമല്ല എന്നറിയുന്നതുകൊണ്ട് പുസ്തകം ഇല്ലാതാകുന്നില്ല. ഇതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ടത്. അതേസമയം ഇത് സർപ്പമല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സർപ്പം ഇല്ലാതാകുന്നു. എന്താ അതിന് കാരണം? എന്തുകൊണ്ടാണ് സർപ്പം എന്ന് പറയുന്ന ഒരു അറിവാണ്, അതിനെ അറിവുകൊണ്ട് നിഷേധിക്കാൻ പറ്റും. എന്റെ മുമ്പേ ഇരിക്കുന്ന ഇതെന്താണോ ശരീരം ഉൾപ്പെടെയുള്ള ഇതെല്ലാം അങ്ങനെയുള്ള അറിവല്ല, ഇത് വസ്തുക്കളാണ്, പദാർത്ഥങ്ങളാണ്, ഇതിനെ അറിവുകൊണ്ട് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് പരമാർത്ഥ സത്യമല്ല എന്നറിഞ്ഞുകൊണ്ട് ഇത് അപ്രത്യക്ഷമാകത്തില്ല, ഇതൊന്നും ബോധത്തില്ല. ഇനി ഇതിനെ നിഷേധിക്കണമെങ്കിൽ ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കിതിനെ നശിപ്പിച്ചോ ഇതിനെ അടുത്ത് മാറ്റിവെക്കോ ഇതിനെ ഇല്ലാതാക്കാം. പിന്നെ വേറെ വഴിയുണ്ട്. എന്താണോ എന്താണ് ഉറങ്ങിയാൽ മതി, ഇതിന് പിന്നെ അറിയുന്നില്ല, ഉറക്കത്തി ഇത് അറിയുന്നില്ല, ഉറക്കത്തി അറിയ അതില്ലാതാകുന്നില്ല, പക്ഷെ നമുക്കതിനെ അറിയാതിരിക്കുക. അതായത് ഇത് കയറാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർപ്പത്തെ അറിയുന്നില്ല. അതുപോലെ ഉറങ്ങി കഴിഞ്ഞാൽ പുസ്തകത്തെ അറിയാതിരിക്കുക. അവിടെ പിന്നെ ഒരു അറിവുമില്ല, ഇത് പരമാർത്ഥ സത്യമല്ല എന്നുള്ള അറിവുമില്ല. ഇത് സത്താണെന്നുള്ള അറിവില്ല, ഇത് പരമാർത്ഥ സത്യമാണെന്നുള്ള അറിവ് അല്ല എന്നുള്ള അറിവില്ല, ഒരറിവും ഇതറിയാതില്ല. അതുപോലെ തന്നെ സമാധിയിൽ ഒരാൾ പോവുകയാണ്, അവിടെ എന്തോരും ഈ പ്രപഞ്ചത്തിന്റെ വിസ്മൃതി, പ്രപഞ്ചത്തെ അറിയുന്നില്ല, പ്രപഞ്ചത്തിന്റെ പ്രത്യക്ഷ അനുഭവമില്ല എന്ന് പറയാം. പ്രപഞ്ചത്തിൽ ഒന്ന് സ്മരിക്കാനും കഴിയുന്നില്ല, അത് സംഭവിക്കും ഉറക്കത്തിലും സ്മൃതിയിലും സമാധിയിലും. ഈ പ്രപഞ്ചത്തെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ പ്രപഞ്ചത്തെ ഓർക്കാനും പറ്റുന്നില്ല. അത് സാധിക്കും. രണ്ടും കരുതി രണ്ടും ഒരുപോലെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇതിന്റെ തത്വത്തെ വിചാരം ചെയ്തു കഴിഞ്ഞാൽ, ഇതിന്റെ തത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കഴിഞ്ഞാൽ ഈ വസ്തു മറഞ്ഞു പോകുന്നില്ല. വസ്തു അവിടെ തന്നെ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു വസ്തുവിന്റെ തത്വം എന്താണെന്ന് നമ്മൾ അറിയുന്നു. അതാണ് തത്വവിചാരം കൊണ്ട് സാധിക്കുന്നത്. ഇനി ഇത് എല്ലാം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? തത്വവിചാരം കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ഒന്നിൽ ഉറങ്ങണം, അല്ലെങ്കിൽ സമാധിയിലെത്തണം. എന്നാ ഇതിനെ ഓർക്കാതിരിക്കാം, അറിയാതിരിക്കാം. അത് സാധിക്കും. പക്ഷെ അങ്ങനെ സമാധി ഇരുന്നാലും വീണ്ടും ഉണർന്നു വന്നാൽ എന്തോരും വീണ്ടും ഇതെല്ലാം അറിയും, അറിഞ്ഞു വിട്ടു. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുമ്പോൾ, മനസ്സ് പ്രവർത്തിക്കുമ്പോൾ ഇതിനെയൊക്കെ അറിയും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, സർപ്പജ്ഞാനം എന്ന് പറയുന്നത് ഒരു ജ്ഞാനം മാത്രമാണ്. അതുകൊണ്ടത് മറഞ്ഞു പോകുന്നു പേരനെ അറിയുമ്പോൾ. അതുപോലെയല്ല ഇവിടെ സംഭവിക്കുന്നത്. ഇത് മറ്റു തരത്തിലും പറയുന്നുണ്ട്. അദ്വൈതികൾ തന്നെ ഇതിലൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലത് പറയുന്ന എന്താണോ, ഈ സർപ്പജ്ഞാനം എന്ന് പറയുന്നിടത്ത്, ഇത് സർപ്പമാണെന്നറിയുന്നിടത്ത് ജ്ഞാനവുമുണ്ട്, വിഷയമുണ്ട്, അർത്ഥവുമുണ്ട്, വസ്തുവുണ്ടെന്നാണ്. അവിടെ ജ്ഞാനാധ്യാസമുണ്ട്, അർത്ഥാധ്യാസമുണ്ട്. അവരൊരു സർപ്പമുണ്ടെന്നാണ് പറയുന്നത്. ഇതാ കാട്ടിലെ സർപ്പമാണോ? അല്ല, അങ്ങനെ പറയാം. അത് അനിർവചനീയ സർപ്പം ഉണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകുന്നു എന്നാണ്. സർപ്പത്തെ കുറിച്ചുള്ള ജ്ഞാനമുണ്ട്, അനിർവചനീയമായ ഒരു സർപ്പമുണ്ട്, അങ്ങനെ ഒരു പ്രക്രിയയുണ്ട്. അങ്ങനെ ചില ആചാര്യന്മാർക്ക് അങ്ങനെ അഭിപ്രായം. ഇപ്പൊ രജ്ജുവിന്റെ ജ്ഞാനം വരുമ്പോ എന്ത് വരുന്നു? സർപ്പജ്ഞാനവും പോയി, സർപ്പവും പോയി. അതായത് ജ്ഞാനാധ്യാസം, അർത്ഥാധ്യാസം രണ്ട സ്വീകരിക്കുന്നു, രണ്ടും പോയി എന്നാണ് പറയുന്നത്. അപ്പോ ഇവിടെ എന്ത് സംഭവിക്കും? ഇത് പരമാർത്ഥ സത്യമല്ല എന്നറിയേണ്ട അറിഞ്ഞാ പോരാ, അത് സമാധി പോയി അറിയും. സമാധി പോയി അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നു? സർപ്പവും സർപ്പജ്ഞാനവും പോയതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ അപ്രത്യക്ഷമാണ് സമാധിയിൽ അറിഞ്ഞു കഴിഞ്ഞു. അതാണ് സമാധിയുടെ പ്രത്യേകത. ഒന്നും അറിയുന്നില്ല ഇതൊന്നും. ഇത് അറിയുന്നില്ലെന്ന് വെച്ചാൽ ഇതെല്ലാം പോയി എന്നാണ്. എല്ലാം നമ്മൾ ഉറക്കം പോലെ അറിയാതിരിക്കുകയല്ല, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? രജ്ജവും രജ്ജുവിലെ സർപ്പവും സർപ്പജ്ഞാനവും പോയതുപോലെ ഇതെല്ലാം പോകും. വീണ്ടും ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? എന്നാ വീണ്ടും ഉണ്ടായി വരികയാണ്. നേരത്തെ ഉള്ളതിനെ അറിയുന്നതല്ല. എല്ലാം പ്രപഞ്ചം മുഴുവൻ പോയാൽ എന്ത് ചെയ്യും? വീണ്ടും ഉണ്ടായി വരുന്നു. എല്ലാം താനും ഈ പ്രപഞ്ചവും പോലെയുള്ള എല്ലാ വസ്തുക്കളും പഴയതുപോലെ ആ വാസന കൊണ്ടെല്ലാം ഉണ്ടായി വരുന്നു. ഇങ്ങനെയൊക്കെ പല അഭിപ്രായങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയാണ്. അർത്ഥാധ്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സർപ്പമുണ്ട്, ജ്ഞാനാധ്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അങ്ങനെ ഒരു അറിവേ ഉള്ളു, സർപ്പമില്ല. അവിടുത്തെ സർപ്പവും അറിവില്ല. നമുക്കൊരു ഭ്രാന്തി ഉണ്ടാകുമ്പോൾ അവിടെ ആ ഭ്രാന്തി എന്നൊരു കേവലം ഒരു അറിവ് മാത്രമാണ്. അതാണ് ജ്ഞാനാധ്യാസം. അർത്ഥാധ്യാസം എന്ന് പറയുമ്പോൾ ആ ജ്ഞാനവും ഉണ്ട്, അതോടൊപ്പം തന്നെ അവിടെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ വസ്തു സർപ്പമുണ്ട്. അതേത് സർപ്പം? കാട്ടിൽ സർപ്പമാണല്ലോ. പിന്നെയോ? ഒരു അനർവചനീയ സർപ്പം എന്ന് വെച്ചാൽ രജ്ഞാനം ഉണ്ടാകുമ്പോൾ മറഞ്ഞു പോകുന്ന ഒരു സർപ്പം. ഇതൊക്കെ ഒരുപാട് തർക്കമുള്ള കാര്യങ്ങളാണ്, വാദ വിവാദങ്ങളുള്ള കാര്യം, ഭയങ്കര തർക്കങ്ങളാണ്. അങ്ങനെ ചിലർ പറയും, അങ്ങനെ വേണ്ടി വന്നാ പറയാം. അങ്ങനെ ചിലർ പറയുന്നു മനസ്സിലാക്കാനടപ്പം ഇതാണ്. ഏത്? ഇതൊരു തോന്നലത്രേ ഉള്ളൂ, അല്ലാതെ തോന്നലല്ലാതെ വേറിട്ട ഒരു വിഷയം അർത്ഥം ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. മറ്റവനെ എങ്ങനെ അനർവചനീയമായ സർപ്പമുണ്ടായി, അതിന്റെ ഉപാദാന കാരണം എന്താണ്, എന്തുകൊണ്ടുണ്ടായി, ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങളും പിന്നെ അതിന്റെ മറുപടികളായി ഒരുപാട് കൽപ്പനകളും ഒക്കെ വരും. തർക്ക വിതർക്കങ്ങളിലേക്ക് ഇതൊക്കെ പോകും. ഇതൊന്നും കുറച്ച് എളുപ്പമാണ് മനസ്സിലാക്കുക. അപ്പോ ഇത് നമ്മുടെ നമ്മളിപ്പോ ഇത് പരമാളത്ത സത്യമല്ല എന്ന് പറഞ്ഞാൽ ഇതങ്ങ് പറഞ്ഞൊന്നും പോകുന്നില്ല. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്, പറയുന്ന ആളുണ്ട്, കേൾക്കുന്നവരുണ്ട്, ഈ ലോകമുണ്ട്, ഇതൊന്നും പോകുന്നില്ല. പിന്നെ സമാധിയിലെന്ന് വെച്ചാൽ അയാൾ അറിയുന്നില്ല. ഉറക്കം പോലെ സമാധിയുടെ ഈ ലോകമൊക്കെ പോയെന്ന് പറഞ്ഞാൽ തന്റെ ശരീരം ഉൾപ്പെടെയുള്ള ലോകമെല്ലാം പോയെന്ന് പറഞ്ഞു. പോയെന്ന് പറഞ്ഞ പിന്നെ ഇതൊക്കെ തിരിച്ചതുപോലെ വരണ്ടേ? അങ്ങനെ തിരിച്ചു വരും എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ശരി, ആ സമാധി ഇരുന്നപ്പോന്നും അറിഞ്ഞു, ഉണർന്നപ്പോ എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അത് മനസ്സിലാക്കാൻ സൗകര്യവും യുക്തിയുള്ളതുമാണ്. കാരണം അത് ഉറക്കം പോലെ എന്ന് പറയാം. ഉറക്കത്തിലും അതേ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോ ലോകം മുഴുവൻ പോയിട്ട് ഉണർന്നത് ലോകം മുഴുവൻ വന്നെന്ന് പറഞ്ഞ ആരെങ്കിലും മീരും. അംഗീകരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ചിലർ പറയും. അപ്പൊ ഇവിടെ ഈ ഇവിടെ ഇപ്പൊ പറഞ്ഞ എന്തിനാണ് ഇതിൽ ഇത്രയും ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്? അതായത് ഇതാണ് സത്യം, അനാത്മാ സത്യം എന്നൊരു ബോധം എന്താണ്, അത് പോകുന്നു. പിന്നെന്താണ് അനാത്മാ സത്യമല്ല, അത് പരമാർത്ഥ സത്യമല്ല എന്ന് ബോധം വരുന്നു. അതുപോലെ ഇത് സർപ്പമാണെന്നുള്ള ബോധം പോയി, ഇത് കാരാണെന്നുള്ള ബോധം പോയി. ഇത്ര ഇതുപോലെ ബോധത്തിലുള്ള കളി, വസ്തുവിലല്ല കളി. ഒരു ബോധം പോയി, വേറെ ബോധം പോയി. അവിടെ വസ്തു പഴയതുപോലെ ഇത് സർപ്പമാണെന്ന് അറിഞ്ഞപ്പോഴും കയറുണ്ടായിരുന്നു. കയറെന്നറിയുമ്പോഴും കയറവിടെ ഉണ്ട്. പിന്നെ അനാത്മാസത്താണ് എന്നറിയുമ്പോഴും ഇതൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ ഈ കാണുന്നതെല്ലാം ഉണ്ട്. ഇത് പരമാർത്ഥ സത്യമല്ല എന്നറിയുമ്പോഴും ഇതെല്ലാം ഇവിടെ ഉണ്ട്. ആ ജ്ഞാനത്തിന്റെ ഭാഗത്തെടുത്തു കഴിഞ്ഞു ദോഷമൊന്നും. അല്ലെങ്കിൽ എന്ത് ധരിക്കും? ഈ ലോകം എന്ന് പറയുന്നത് കയറ്റിലെ സർപ്പം പോലെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മനുഷ്യന്റെ സാമാന്യ ബുദ്ധിക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ഈ കാണുന്ന ലോകം മുഴുവൻ ഏതുപോലെയാണ്? രജ്ജുവിലെ സർപ്പം പോലെയാണ്. ഇതെല്ലാം അങ്ങ് മറഞ്ഞു പോകും. എപ്പം മറിയും? സർപ്പം പോകുന്ന പോലെ ഇതൊക്കെ പോകണം. നമ്മൾ അറിയാതിരുന്നാൽ പോരാ, ഇതെല്ലാം മറഞ്ഞു പോകണം. അങ്ങനെ മറഞ്ഞു പോകും, ഇല്ലാതാകും, ഇല്ലാതാകും. അങ്ങനെ ഇല്ലാതായിരുന്നെങ്കിൽ ഇത് ആരാണോ ഇതൊക്കെ ആദ്യം അറിഞ്ഞത്, ആദ്യം ഒരാൾ അറിഞ്ഞല്ലോ ഇത് രജ്ജസർപ്പം പോലെയാണ്, അനാത്മാവ് സത്തല്ല എന്നറിഞ്ഞപ്പോ തന്നെ ഇതെല്ലാം എന്ത് ചെയ്തു? പോയി. പിന്നെ നമ്മളാരെങ്കിലും ആണോ ഇതറിയാൻ? നമ്മളാരും കാണത്തില്ലല്ലോ. അപ്പൊ അതങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടത്. ഇത് ഒരു അറിവിനെ മറ്റൊരറിവ് നിഷേധിക്കുകയാണ്, അർത്ഥത്തെ അല്ല, വസ്തുക്കളെ അല്ല നിഷേധിക്കുന്നു. അപ്പൊ ഇത് അറിവ് കൊണ്ടിത് സത്യമല്ലെന്നറിയുന്നു. ഇതാണ് വിവേക വിധ്വസ്തമായ പരകം വിലസം. വിവേകം കൊണ്ട് നമ്മളിപ്പോ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ സത്യത്തെ ബുദ്ധി നിശ്ചയം ഇപ്പം നമ്മൾ ഇതാണ് സത്യം എന്നുള്ളത്, ഇതാണ് പരമാർത്ഥം എന്നുള്ള ആ ബുദ്ധി നിശ്ചയം. പക്ഷെ വീണ്ടും ഇതിങ്ങനെ തന്നെ ആ ബുദ്ധി നശം എന്ന് പറഞ്ഞ ഇതില്ലാതെ വിലസെന്ന് മുൻപോൾ വീണ്ടും അങ്ങനെ തന്നെ ഈ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നു. എന്നുവെച്ചാൽ ഇതൊക്കെ നമുക്ക് സത്യമല്ലാന്നറിഞ്ഞാലും ഇതൊക്കെ നമുക്ക് സത്യമായി തന്നെ നമ്മുടെ അനുഭവത്തിൽ വരുന്നു. പക്ഷെ അവിടെ നമുക്കൊരു തിരിച്ചറിവുണ്ട്. ഇത് സത്യമായി നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ഇത് പരമാർത്ഥ സത്യം, വേറൊരു പരമാർത്ഥ സത്യം ഉണ്ട്. പരമാർത്ഥ ഇത്രയും വ്യത്യാസം ഒരാളുടെ അറിവിൽ വരാൻ പാടുള്ളൂ. ആ ഒരു അംശം മാത്രമേ ഉണ്ടാവൂ. ഒരറിവ് വേറൊരറിവിനെ നിഷേധിക്കുന്നു. ഈ കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്നത്. അതിനാണ് പറയുന്നത് രജ്ജു സർപ്പ തത്വ അവതാരണം എന്ന് പറയുന്ന ഇതാണ്. അവതാരണം എന്ന് പറയുന്നതിന് നിശ്ചയമെന്ന് രജ്ജു സർപ്പത്തിന്റെ തത്വനിശ്ചയം. ഈ നിശ്ചയം എന്ന് പറയുന്ന ഒരു അറിവാണ്. ഒരു വസ്തു മറ്റൊരു വസ്തുവല്ല. അപ്പൊ രജ്ജു സർപ്പത്തിന്റെ തത്വനിശ്ചയം എന്താണോ? സർപ്പമല്ല രജ്ജുവാണ്. ഇതാണ് അവിടുത്തെ തത്വനിശ്ചയം. സർപ്പമല്ല എന്തുകൊണ്ട് പറയുന്നു? സർപ്പം എന്ന് പറയുന്ന ഒരു ജ്ഞാനമായോ? അതല്ല. പിന്നെ എന്താണിത്? രജ്ജുവാണെന്ന് നിശ്ചയിക്കുന്നു. ഒരു ജ്ഞാനത്തിനപ്പുറം, ഒരു അറിവിനപ്പുറം സർപ്പം എന്ന് പറയുന്ന അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഭ്രാന്തിജ്ഞാനം അതിനെ നിഷേധിച്ചിട്ട് രജ്ജു ആണ് സത്യം എന്നറിയുക. അതുപോലെ നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യജ്ഞാനം, ഇതിലനുഭവപ്പെടുന്ന ഈ സത്യത്വ ബുദ്ധിയെ നിഷേധിച്ചിട്ട് പരമാർത്ഥ സത്യം അറിയും. അപ്പോ അവിടെ പിന്നെ അതിനെ വിശദീകരിക്കും. അവിടെ ഒരു കയറിന്റെ കഷ്ണം കടന്നുകൊണ്ടല്ലേ നമുക്ക് സർപ്പബോധം ഉണ്ടായത്. അപ്പൊ സർപ്പബോധത്തിന് എന്തെങ്കിലും ഒരു വസ്തുവോട് വേണമല്ലോ, സർപ്പബോധം ഉണ്ടാകത്തില്ല. അതുപോലെ ഇവിടെ എന്താണ്? ഒരു പരമാർത്ഥ സത്യമുണ്ട്. ആ സത്യം ഉള്ളത് കൊണ്ടാണ് ഇതിൽ നമുക്ക് സത്യമാണെന്നുള്ള ബോധം ഉണ്ടാകുന്നത്. നമ്മളെ അറിയുന്ന വസ്തു അതിൽ പരമാർത്ഥ സത്യത്തിലാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ വസ്തു സത്യമാണെന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. ഇത് സ്വയം പരമാർത്ഥ സത്യമായതുകൊണ്ടല്ല, ഇത് സ്വയം പരമാർത്ഥ സത്യമല്ല എന്നുള്ളതിന് നമുക്ക് വേദാന്തമൊന്നും പഠിക്കേണ്ട കാര്യമില്ല, ലയിച്ചു പോകുന്നതാണ്. സത്യം നമ്മൾ അറിയുന്നുണ്ടെങ്കിലും ഇത് നശിച്ചു പോകുന്നു. പക്ഷെ നശിച്ചു പോകുന്ന ഒന്നിടത്തിൽ നമ്മൾ സത്യം എന്ന് പറയുന്നു. അതെന്താ കാരണം? ഒരു പരമാർത്ഥ സത്യത്തിൽ ഇത് നിലനിൽക്കുന്നു. അതുകൊണ്ട് ആ പരമാർത്ഥ സത്യമാണ് ഇതിലൂടെ നമ്മൾ സത്യം എന്ന് അറിയുന്നത് അതിനെ തന്നെ. പക്ഷെ അതിന്റെ പൂർണ്ണതയും നമ്മൾ അറിയുന്നില്ല, അതിനെ ഇതായിട്ടറിയും. പുസ്തകമായി അറിയുന്നു, അല്ലെങ്കിൽ പരമാർത്ഥ സത്യത്തെ പുസ്തക സത്യമായിട്ട് അറിയുന്നു. ഇത് ഈ അറിവിനെയാണ് ഇവിടെ കറക്റ്റ് ചെയ്യുന്നത്. അദ്വൈതത്തിൽ ഈ അറിവിന്റെ സ്ഥാനത്ത് ശരിയായ അറിവിനെ പറയുകയാണ്. ഇതല്ല, ഇതിന്റെ പിന്നിലൊരു സത്യമുണ്ട്. ആ സത്യം നമ്മൾ ഇതിനോട് ആ സത്യത്തെ അറിയുന്നു, ഇത്രേ പറയുന്നു. അപ്പൊ ഇത് സത്യമാണെന്നുള്ള അറിവിനെ നിഷേധിച്ചു, പരമാർത്ഥ സത്യം എന്ന് പറയുന്ന ഒരു അറിവിനെ സ്വീകരിച്ചു. എന്തുകൊണ്ട് അറിവുണ്ടായി? എങ്ങനെന്നുള്ളത്, പരമാർത്ഥ സത്യം എന്ന് പറയുന്ന ഒന്നുണ്ട്, അതിനാണ് ഇവിടെ ആത്മാന്ന് പറയുന്നത്, ഇതിന്റെ പരമാർത്ഥമായ സ്വരൂപം. അതുകൊണ്ട് അങ്ങനെ ഒന്നുണ്ട്, അതിനാണ് പറയുന്നത് പരമാർത്ഥ സത്യം. പരജു സർപ്പ തത്വ അവതാരണം എന്ന് പറഞ്ഞാൽ നിശ്ചയമാണ്. രജ്ജുവിൽ ബ്രഹ്മരൂപത്തിൽ ഉണ്ടായ സർപ്പജ്ഞാനം അതിന്റെ നിശ്ചയമാണ്. അതിന്റെ നിശ്ചയം എന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കുകയാണ്. നിഷേധിച്ചിട്ട് ഇത് രജ്ജുവാണ് എന്നറിയുന്നതാണ്. അതുപോലെ അനാത്മാവ് സത്യമെന്നുള്ള അറിവ് അത് ശരിയായ അറിവല്ല. ശരിയായ അറിവല്ലെങ്കിൽ അത് ഭ്രാന്തിജ്ഞാനം. അനാത്മാക്കളാണ് പരമമായ സത്യം എന്നറിയുന്നത് ഭ്രാന്തിജ്ഞാനമാണ്. അപ്പൊ അതിനെ നിഷേധിച്ചിട്ട് എന്ത് പറയുന്നു? ഇതല്ല, ഇതിന് പിന്നിൽ ഇതിന്റെ യഥാർത്ഥമായ ഒരു സ്വരൂപമാണ്, അതിനാണ് ആത്മാന്ന് പറയുന്നത്. അതാണ് പരമാർത്ഥ സത്യം. കയറാണ് സത്യം എന്നറിയുന്നു. അപ്പൊ അങ്ങനെ നിശ്ചയിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? അല്ലാതെ സർപ്പം മറയുന്നത് പോലെ ഈ ലോകം മറയും എന്നല്ല പറയുന്നു. അല്ലെങ്കിൽ സർപ്പത്തെ പോലെ ഈ ലോകവും ക്ഷണികമാണ് എന്നല്ല പറയുന്നു. അല്ലെങ്കിൽ സർപ്പത്തെ പോലെ ഇതും ഒരു ഭ്രാന്തിയാണ് എന്നല്ല പറയുന്നു. അങ്ങനെയൊന്നും ധരിക്കാൻ പാടില്ല. ഈ ലോകത്തിന്റെ ഉള്ളിൽ, ലോകാനുഭവത്തിന്റെ ഉള്ളിൽ, ലോകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ ഈ ലോകത്തെ എല്ലാവരും ആ ലോകാനുഭവത്തിന്റെ ഉള്ളിൽ ഒരു ക്ഷണം സംഭവിക്കുന്ന ഒന്നാണെന്ത്? ഭ്രാന്തി. ഈ ലോകാനുഭവം അതുപോലെ അല്ല എന്നല്ല പറയുന്നത്. ക്ഷണികമായ ഭ്രാന്തിയല്ല ഈ ലോക അനുഭവം. പക്ഷെ ഈ ലോകാനുഭവത്തിൽ നമുക്ക് ഭ്രാന്തി സംഭവിക്കുകയാണ്. ഈ ലോകാനുഭവത്തിൽ യഥാർത്ഥമായ ജ്ഞാനവും നമുക്ക് ആവശ്യമാണ്. അതും പറയുന്നു. അപ്പൊ ഈ ലോകാനുഭവത്തെ നമ്മൾ ഭ്രാന്തി എന്നല്ല പറയുന്നത്, ഇത് യഥാർത്ഥ ജ്ഞാനം തന്നെയാണ്. ലോകാനുഭവം ഭ്രാന്തി, രജ്ജസർപ്പം ജ്ഞാനം പോലെ ഭ്രാന്തി അല്ല യഥാർത്ഥ ജ്ഞാനം. പക്ഷെ ഈ ലോകത്തിൽ, ഈ ലോകത്തെ പരമാർത്ഥ സത്യം എന്ന് ധരിക്കുന്ന എന്താണ്? അതൊരു ഭ്രാന്തിയാണ്. അത് ശരിയല്ല, അതുകൊണ്ടാണ് ഭ്രാന്തി എന്ന് പറയുന്നത്. പരമാർത്ഥ സത്യത്തിൽ ഈ ലോകം അനുഭവപ്പെടുന്നു എന്നറിയുന്നതാണ് യഥാർത്ഥജ്ഞാനം. ഈ ലോകത്തിൽ അനുഭവപ്പെടുന്ന ഈ യാഥാർത്ഥ്യം, സത്യത്വ ബുദ്ധി, ഇത് ഈ ലോകത്തിന്റെ അല്ലെങ്കിലോ പരമാർത്ഥ സത്യത്തിന്റെ, ഇങ്ങനെ പലതരത്തിലും അത് മനസ്സിലാക്കും. ഇങ്ങനെയൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ രജസർപ്പത്തിന്റെ ഉദാഹരണം പറയുന്നത്. അല്ലാതെ ലോക രജസർപ്പം പോലെ എന്ന് പറയാൻ വേണ്ടി, അതുകൊണ്ടാണ് തത്വ ഉദാഹരണം അവിടെ തത്വ നിശ്ചയത്തിന് വേണ്ടി പറയുന്നതാണ്.